ലോകവാസന എന്നുള്ള വിഷയമാണ്. ലോകവാസന എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ കടന്നു വരും. മറ്റു വിഷയങ്ങൾ ശിവേരിയെ സംബന്ധിക്കുന്ന പറയുന്നത്, പക്ഷേ അതിങ്ങനെ ഒരു സീരിയല് പോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ വശവും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. പലർക്കും എന്താണെന്ന് അറിയാൻ വലിയ താല്പര്യമാണ്. അങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് വരുന്ന വേറെ ദോഷം പലരും വിചാരിക്കും. ഒന്ന് വിചാരിക്കും ഞാനൊരു യരവാദം ഉയർത്തുകയാണ്, അങ്ങനെ വ്യാഖ്യാനിക്കും. ചിലത് പറയും നിങ്ങളുടെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ആളാവുകയാണ്, പിന്നെ ഇനി വേറെ ചിലത് പറയും ഞാനൊരു ഇമേജ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നേ ഇങ്ങനെയൊക്കെ പല പല വ്യാഖ്യാനങ്ങളുണ്ടാകും. അതുകൊണ്ടൊരു സീരിയൽ പോലെ ഒന്നും ഞാൻ പറയില്ല, വരാൻ ഉദ്ദേശിക്കുന്നില്ല. സാന്ദർഭികമായിട്ട് നിങ്ങൾ വരുമ്പോൾ പറയാം, അതിന് കുഴപ്പമില്ല. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം, ഇതൊക്കെ ശരിയാണ് സത്യമാണ്. എന്നോട് വിയോജിപ്പുള്ളവർക്കും അറിയാം ഇത് സത്യമാണ്. സത്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഇവരെന്നെ വീണ്ടും വിളിച്ച് നിർബന്ധിച്ചു കൊണ്ടുവന്നത്. ഞാൻ ശരിയല്ലെങ്കിൽ പിന്നെ എന്നോട് വിളിച്ചുകൊണ്ടുവരും. അപ്പോ പിന്നെ ഞാൻ തന്നെ പറഞ്ഞ് ഞാൻ ശരിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് സന്ദർഭം വരുമ്പോൾ അത് പറയാം, ശരിയാണെങ്കിൽ പറയണമെന്ന് എനിക്ക് നിർബന്ധമൊന്നും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ലോകവാസന. ചോദ്യം ചോദിച്ചാണ്ട് കാണാനൊന്നുമില്ല. പോയാ വിട്ടുപോയ അല്ലല്ല, വീട്ടിൽ പോയി. ചോദ്യം ചോദിച്ചാൾ ഉത്തരം കേൾക്കാനുണ്ട്. ആ മറ്റേ ആള് അവിടെ ആണല്ലോ, ഫുൾ ചാർജ് ആയ. ഓ ഓ ശരി. ആണ് അതിലൊക്കെയാണ് വലിയ താല്പര്യം, എന്തെങ്കിലും പോയി ചെയ്യണം. കാരണം മുമ്പ് എസ് എൻ ഡി പിയില് പ്രവർത്തിച്ചുകൊണ്ടിരുന്നേ, അതുകൊണ്ട് അതിന്റെ ഒരു ലോകവാസനയുണ്ട്. എന്തൊരു ലോകവാസനയുണ്ട്! നല്ല നല്ലത് തന്നെ പ്രവർത്തിക്കാനും ആള് വേണമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇതാരൊക്കെ അതിനെ ആള് വേണം. എന്നിപ്പോ ഈ ലോകവാസന അതിനെ കുറിച്ച് പറയുന്നത് വിദ്യാരണ്യസ്വം വാസിഷ്ഠമൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ ആത്മീയ സാധകന്മാർ, ആത്മീയ മാർഗത്തിൽ വരുന്നവർ രണ്ട് തരത്തിലുണ്ട്. ഒരു കൂട്ടർ കൃതോപാസ്തികൾ, മറ്റൊരു കൂട്ടർ അകൃതോപാസ്തികൾ. കൃതോപാസ്തികൾ എന്ന് പറഞ്ഞാൽ പൂർവപൂർവ്വ ജന്മങ്ങളെ ഇതൊക്കെ ആരംഭിച്ച് ജപവും പ്രാർത്ഥനയും ഹോമവും യാഗവും എല്ലാം ചെയ്ത് എല്ലാം ഒരു പരുമായി. അപ്പൊ അവർക്ക് ഒരുപാട് യോഗ്യതകളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് കൃതോപാസ്തികൾ. അപ്പൊ അങ്ങനെ യോഗ്യത സമ്പാദിച്ച ആൾക്കാർ ഈ ജന്മത്തിൽ വരുമ്പോൾ അവർക്ക് ഈ ലോകവാസന ശാസ്ത്രവാസന ഇതൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാകത്തില്ല. എന്നുവെച്ചാൽ അവർ ഉപാസനകളൊക്കെ ചെയ്തെല്ലാം, ധ്യാനവും ജപവും ഒക്കെ ചെയ്തെല്ലാം എന്ത് ചെയ്തു, ഇല്ലാതാക്കിയവരാണ്. അപ്പൊ അവർ ഈ തത്വജ്ഞാനത്തിലേക്ക് കടക്കുന്ന ഒരു ജിജ്ഞാസ കൊണ്ടല്ല, വെറും ജിജ്ഞാസ കൊണ്ടല്ല, അവർക്ക് ശരിയായ യോഗ്യത ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് തത്വജ്ഞാനം മാർഗത്തിൽ പോകുന്നു, അവർ ജ്ഞാനം നേടുന്നു, മുക്തരായി ജീവിക്കുന്നു, വിദേഹമുക്തന്മാരായി തീരുന്നു. ശരീരം ഉപേക്ഷിക്കുന്നു. അവർക്ക് ഒന്നാം കട ആൾക്കാരാണ് കൃത ഉപാസികളെന്ന് പറയുന്നത്. അവർക്ക് ഇതൊന്നൊരു വിഷയമുണ്ട്, അവർക്ക് അവരുടെ മാർഗത്തിൽ നിന്നും വ്യതിചലനം സംഭവിക്കില്ല, യോഗ്യന്മാരാണ്. പക്ഷെ എല്ലാം മുമ്പ് ചെയ്തു, പൂർവ്വജന്മങ്ങളിൽ അവരെല്ലാം ചെയ്തിരിക്കുന്നു. അകൃത ഉപാസികളെന്ന് പറയുന്നത് അങ്ങനെയല്ല, ഈ ജന്മത്തിൽ വന്നു ഒരു സാഹചര്യം വന്നു, ഇതിനെ കുറിച്ചൊക്കെ അറിയാനുള്ള താല്പര്യമുള്ള ഇതിലേക്ക് ഇറങ്ങുന്നു. അപ്പൊ ഈ ആൾക്കാരിൽ എന്താണ്, ഈ ആൾക്കാരിൽ വാസന ദൃഢമായി ഒരു വഴിതെറ്റിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഭൂരിപക്ഷം പേരും അങ്ങനെയാണെന്നാ പറയും, നേരെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്താണ്, അവർ അകൃത ഉപവാസികൾ, അവർ ഒന്നും ചെയ്തിട്ടില്ല. അവർ ഇപ്പൊ വന്നവർക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് പോലെ താല്പര്യം തോന്നി, ഒരു മതപ്രഭാഷണം കേട്ട് എന്നാ പിന്നെ അങ്ങോട്ട് തിരിയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിത സാഹചര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ അവരെ ആത്മീയതയിലേക്ക് അതൊരു രക്ഷാമാർഗം എന്ന് പറഞ്ഞ് തള്ളിവിടുന്നു, അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് വേണ്ടത്ര യോഗ്യത ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ആ മാർഗത്തിൽ പോകുമ്പോൾ അവിടുത്തെ ഡിസിപ്ലിൻ ഒന്നും അവർക്ക് പാലിക്കാൻ പറ്റില്ല. അത് അവരുടെ കുറ്റമല്ല, എന്തുകൊണ്ട്, അവരുടെ പൂർവ്വജന്മ സംസ്കാരം കൊണ്ടാണെന്നാണ് പറയുന്നത്. അവർ വിചാരിച്ചാലും നേരെ പോകാൻ പറ്റില്ല. ഇതാണ് അകൃതോപാസന. അവർക്കാണ് ഈ ലോകവാസന ക്ഷയിപ്പിക്കേണ്ടത്, മനോനാശം, മനസ്സിനെ ക്ഷയിപ്പിക്കേണ്ടത്. അവർക്ക് തത്വജ്ഞാനം അവർ കഷ്ടപ്പെട്ട് നേടിയാലും ലോകവാസന ഇല്ലാതാക്കാൻ ശ്രമിക്കണം. ലോകം എപ്പോഴും അവരെ പ്രലോഭിച്ചുകൊണ്ടേയിരിക്കും ഓരോരോ കാര്യങ്ങൾ. എന്ത് ഏതിലൊക്കെയാണോ അവർ വഴിതെറ്റിപ്പോകുന്നത് അങ്ങോട്ടൊക്കെ അവരെ നയിച്ചുകൊണ്ടേയിരിക്കും ലോകം തന്നെ. അത് ലോകം നയിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന അവരുടെ സംസ്കാരം. അവരൊരുപാട് പരിശ്രമിക്കേണ്ടി വരും. അവരാണ് തത്വജ്ഞാനം ഉണ്ടായതിന് ശേഷം ലോകവാസനെ നശിപ്പിക്കുന്നതിന് ശാസ്ത്രവാസനെ ഇല്ലാതാക്കുന്നതിനൊക്കെ വേണ്ടി, ലോകവാസന, ശാസ്ത്രവാസന, ദേവവാസന, ഇതിനൊക്കെ വേണ്ടി ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും. വാസനാക്ഷയം അതിനുവേണ്ടി അവർ പറയും, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നല്ല. അപ്പൊ ഇത് ഇപ്പോ പൂർവ്വജന്മം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്തായാലും മനുഷ്യർ എന്ന് പറയുന്ന ആധ്യാത്മിക മാർഗത്തിലേക്ക് വരുന്നവരിൽ ഇങ്ങനെയുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ നമുക്ക് കാണാം. ചിലർക്ക് ഡിസിപ്ലിനായി കുറെ കാലം പോകാൻ പറ്റും, ചിലർക്ക് അത് പറ്റത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഡിസിപ്ലിൻ എല്ലാം പോകും. ഈ പറയുന്നതിനൊക്കെയുള്ള ലോകവാസന ഇങ്ങനെയൊക്കെ ഒന്ന് പിടികൂടും. എന്നുവെച്ചാൽ ഈ ലൗകികമായ വിഷയങ്ങളോടൊക്കെ വലിയ ആസക്തി വരും, പേരിനും പ്രശസ്തിക്കും പണത്തിനുമൊക്കെ താല്പര്യം. അപ്പൊ എന്ത് അരുതാത്തതാണോ അതിനോടൊക്കെ ആഗ്രഹം വരും. ഇത് ലോകത്തിലാണെന്നാണ്. അപ്പൊ ഇതിനെല്ലാം കാരണമായി പറയുന്നത് അവന്റെ പൂർവ്വ സംസ്കാരം എന്നാണ്. ഓരോ ജന്മം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഇതൊരു വാസ്തവമാണ്, മനുഷ്യൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത്. അങ്ങനെ വിദ്യാനന്ദ സ്വാമി പറയുന്നത് അവിടെയാണ് വ്യത്യാസം. ലോകവാസന എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമുണ്ട്, കാരണം അത് മനുഷ്യനുള്ളതാണ്, മനുഷ്യന് കാണുന്ന കാര്യമാണ്, അതിനാർക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ മനുഷ്യന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ അത് ലോകവാസനയുണ്ട്, അതിനാർക്കും നിഷേധിക്കാൻ പറ്റില്ല. മനുഷ്യന് അത് സഹജമായി ഇരിക്കുന്നു. പിന്നെ എന്താണ്, കൃതോപാസികൾ അവരപൂർവമാണെന്നും പറയും, നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ പ്രശ്നത്തിന് എന്താ പരിഹാരം? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരാൾക്ക് ആധ്യാത്മികമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അയാളുടെ പ്രകൃതി അതിന് പൂർണമായും സഹകരിക്കുന്നില്ല. എന്താ പരിഹാരം? വാസിഷ്ഠത്തിനും വിദ്യാരണ്യ സ്വാമി പോലെയുള്ളവരൊക്കെ പറയുന്നത് ത്യാഗം, എല്ലാം ഉപേക്ഷിക്കുക, കർമ്മത്തെ ഉപേക്ഷിക്കുക. എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കുക, എന്നിട്ട് ആത്മീയമായി മാത്രം ജീവിക്കുക, മറ്റൊരു പ്രവൃത്തിയിലും ഏർപ്പെടുക. എന്നുവെച്ചാൽ ഇന്നിപ്പോ സന്യാസിമാരൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളും ഏർപ്പെടാൻ പാടില്ല. ആശ്രമം നോക്കുക, നടത്തുക, ജനങ്ങളുമായി ഇടപെടുക, പൈസ കൈകാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും ചെയ്യുക. എന്നുവെച്ചാൽ ഒരു എല്ലാ അർത്ഥത്തിനും സന്യാസിയായി, സന്യാസി എന്ന് വെച്ചാൽ ത്യാഗിയാണ്, എല്ലാം ദേശമാണ് മുമ്പോട്ട്. ഈ വ്യവഹാരങ്ങൾ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴാണല്ലോ അവിടെ രാഗദ്വേഷങ്ങൾ ഉണ്ടാകുകയും ആൾക്കാരോട് ചിലരോട് നമുക്ക് ഇഷ്ടം തോന്നുന്നു, അനിഷ്ടം തോന്നുന്നു, പിന്നെ രാഗദ്വേഷം ഉണ്ടാകുന്നു, മത്സരം വരുന്നു, പലതും നേടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു പ്രവൃത്തിയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പക്ഷേ അങ്ങനെ എല്ലാം തേച്ചു കഴിഞ്ഞാൽ ഉള്ളില് വാസന ഇരിപ്പുണ്ടല്ലോ, അതെങ്ങനെ തേയ്ക്കും? അപ്പോ അതിന് വിദ്യാരണ്യ സ്വാമി പറയുന്ന എന്താണ്, മനോനാശവും വാസനാക്ഷയവും വരുത്തുന്നതിന് വേണ്ടി രണ്ടും, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടായിരിക്കും, ഒന്നിനു മാത്രം ഇല്ലാതാക്കാൻ പറ്റും. യോഗം പരിശീലിക്കുക, യോഗം പരിശീലിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കിയാണ് സമ്പ്രജ്ഞാത അസംപ്രജ്ഞാത സമാധി ശീലിക്കണം. വേറൊന്നും ചെയ്യരുത്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് കുളിച്ച് ഭസ്മം ഇട്ട് ഒരു ജപം, അതൊന്നും പോരാ. അത് പറ്റില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് സ്വാമി ഹോമിയോ ഗുളിക കഴിക്കുമ്പോൾ എടുത്ത് വായിടുക, അത് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജപിക്കുക. ചിലവ് കാണുമല്ലോ കയ്യിലൊരു മാലയൊക്കെ വെച്ചോണ്ടിട്ട് ആൾക്കാരോട് സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യും, അവരിങ്ങനെ ഇടയ്ക്ക് ജപിച്ചോണ്ടിരിക്കും. അതൊക്കെ യാന്ത്രികമാണ്, മനസ്സെവിടെയെങ്കിലും നിൽക്കത്തില്ല. പിന്നെ അതൊരു ഷോയാണ്, ഉടകയിൽ നിൽക്കുന്ന ധാരാളം പേര് കാണും. എപ്പോ നോക്കിയാലും അവരുടെ കയ്യിലൊരു മാല ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശീലിച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. എന്തുകൊണ്ട്? ഞാനിപ്പോ ഇങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ എന്റെ കാര്യങ്ങനെ കേട്ടോ, ഒരു ശീലമായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും സംസാരം? ഞാൻ അറിഞ്ഞിട്ടല്ല എന്തിനാ കാലാട്ടുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ ശരിയായിരുന്നു കാലാട്ടുണ്ട്. മാനർസ് എന്ന് പറയും, ചില ശീലങ്ങൾ അങ്ങനെ വരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ടായിരുന്നു, എപ്പോഴും ഇങ്ങനെ കോളർ പിടിച്ച് ഇങ്ങനെയാവും. ഇങ്ങനെ കോളർ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് കുഴപ്പമൊന്നും നോക്കി, ഇയാള് കോളർ എല്ലാ ഉടുപ്പിന്റെയും കോളർ പിഞ്ഞിപ്പോവും, ഇങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് ആ ഭാഗം കാണത്തില്ല. ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോ എല്ലാരും ഇയാളുടെ അടുത്ത് പറയും ഇങ്ങനെ കോളർ പിടിക്കരുത്. അപ്പോ പുള്ളി പറയും ഞാൻ അറിയുന്നില്ല, നിരന്തരം ഇങ്ങനെ പിടിച്ചോണ്ടേയിരിക്കും. എപ്പോഴും നമ്മൾ സംസാരിച്ചാൽ എന്തെങ്കിലും പ്രവൃത്തി എന്തെങ്കിലും എഴുതിക്കൊണ്ടിരുന്നാൽ പെട്ടെന്ന് ഒരു ഓഫീസറാണ് പെട്ടെന്ന് ഇങ്ങനെ പഠിക്കും, അതിന് അതങ്ങ് പിഞ്ഞു പോകും. നൂല് മാത്രം കാണും അവിടെ കോളർ, ഒരു ശീലം. അതുപോലെ അവ ഇങ്ങനെ ഞാൻ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സെവിടെയെങ്കിലും പോകും. അപ്പൊ അങ്ങനെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ട് ജപിക്കാന്ന് പറയുന്നത് എല്ലാം വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, ഇതാണ് വിദ്യാരണ്യ സ്വാമി പറയുന്നത്. യോഗം ശീലിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നീ മനസ്സിനെ നശിപ്പിക്കണം, മനസ്സ് പാടില്ല. മനസ്സിനെ നശിപ്പിച്ചാൽ എന്താവും? സമാധിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. വീണ്ടും സംസ്കാരം കൊണ്ട് ഉണർന്നു വന്നു കഴിഞ്ഞാ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും സമാധി. അപ്പൊ ചോദിക്കും, അങ്ങനെ പോയി കഴിഞ്ഞാ അന്നം വേണ്ടേ, വെള്ളം കുടിക്കണ്ടേ, അതൊന്നും വേണ്ട. എന്തുകൊണ്ട്? നിങ്ങളിത് പരിശീലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യകാലത്തെ അന്നത്തിന്റെയും വെള്ളത്തിന്റെയും ആവശ്യമുള്ളൂ. കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്താണ്? അന്നവും വെള്ളവും ഒന്നും ആ ഒരു ചിന്തയെ വരുന്നില്ല, നിരന്തര ഈ പരിശീലനത്തിൽ തന്നെ ഇരിക്കും. അയ്യോ, അങ്ങനെ ഇരുന്ന അന്നവും വെള്ളവും ഇല്ലായിരുന്ന ചത്തുപോകത്തില്ലേ? ബോട്ടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, യാതൊരു പ്രശ്നമില്ല. അതിനുവേണ്ടിയിട്ടാണ് ഇത് അവസാനിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോഴേ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, ചത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. ആത്മഹത്യയാണോന്ന് ചോദിച്ചാലല്ല, അയാള് മരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അയാള് ശ്രമിക്കുന്ന കേന്ദ്രത്തിന് വേണ്ടി, സമാധിക്ക് വേണ്ടി. സമാധിയിലിരിക്കുമ്പോ എന്ത് ചെയ്യുന്നു? ആൾക്കാരുടെ ഡിപ്രഷൻ വന്ന് തൂങ്ങിച്ചാവുന്ന പോലെ അല്ലാതെ അത് ആത്മഹത്യയാണോന്ന് ചോദിച്ചാൽ സംശയിക്കുന്നില്ല. കാരണം ആത്മഹത്യക്ക് വേണ്ടിയാണൊന്നും ചെയ്യുന്നില്ല. അയാള് ചെയ്യുന്ന മുഴുവൻ എന്താണ്? സാധനം ചെയ്യുകയാണ്, സമാധി ഇരിക്കാൻ ചെയ്യണം. ആ സമാധി ഇങ്ങനെ മൂത്ത് മൂത്ത് വരുമ്പോ അന്നപാനാദികളെല്ലാം ഇല്ലാതെയായി ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? മരിച്ചു പോകുന്ന ഒരു പ്രശ്നമുണ്ട്, ആർക്കും ഒരു പ്രശ്നം, അയാൾ മുക്തനായി. ഇതാണ് നിർദ്ദേശം ആരുടെ? ദേവസ്വാമി പറയുന്നു. ഇതാണ് മനോനാശം വാസനാക്ഷയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകവാസന ഉണ്ടാകും, അതുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ ലോകവാസന ഉള്ളതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ലോകവാസന കൂടുമോ കുറയുമോ, അതാണ് അടുത്ത പ്രശ്നം. ചോദ്യം എങ്ങനെയാണ്? പ്രവർത്തിക്കാമോ പ്രവർത്തിക്കാതെ? ഇപ്പൊ ഗുരു പറഞ്ഞ എന്താണ്? നിങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇതാണ് ഗുരു പറഞ്ഞത്, ഇതാണ് സംശയം വന്നത്. അപ്പൊ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലോകവാസന കൂടും. അത് അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രവൃത്തികളെല്ലാം ഒഴിവാക്കി. വിദ്യാഭ്യാസം പറയുന്നു, വെറുതെ ഇരിക്കാനല്ല പറയുന്നു. യോഗം ശീലിക്കണം, അത് നിർബന്ധമാണ്. യോഗം കൂടിയേ തീരും. അപ്പോൾ മനോനാശത്തിനും വാസനാക്ഷയത്തിനും വേണ്ടി യോഗം ശീലിക്കണമെന്നുള്ളതാണ് ആര് പറയുന്നത്? പ്രധാനമായ പോയിന്റ്. അപ്പൊ ശരി, ഗുരു പറഞ്ഞ് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് യോഗം ശീലിക്കാൻ പറ്റും? പറ്റും. സ്കൂള് നോക്കുന്നു, ആശുപത്രി നോക്കുന്നു, ബുക്ക് സ്റ്റാൾ നോക്കുന്നു, ഓട്ടുവരെ നോക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് യോഗം ശീലിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? അത് മുഴുവൻ സമയം അത് ചെയ്യണം. രാവിലെ കുളിച്ച് ചെയ്തിട്ട് ഒരുങ്ങിയാൽ മാത്രം പോരാ, ഫുൾ ടൈം പറ്റുമോ? ഇപ്പൊ വിദ്യാരണ്യ സ്വാമി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഗുരു പറയുന്നത് രണ്ടും കൂടെ യോജിക്കും. ഇനി ഇത് വിദ്യാരണ്യ സ്വാമിയുടെ അഭിപ്രായം, ഏറ്റവും പ്രധാനം വരേണ്ടത് എന്താണ്? ശങ്കരായരുടെ അഭിപ്രായം നോക്കണം, പിന്നെ ഗുരുവിന്റെ അഭിപ്രായത്തിൽ വരാം. ശങ്കരാചാര്യർ പറയുന്നത് ആദ്യം വാസനാക്ഷയം മനോനാശം ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയുന്നില്ല. ഭാഷ്യത്തിലുള്ളവരടത്തും പറയുന്നു. ഇതെവിടുന്ന് വന്നാണ്? യോഗവാസനത്തിൽ നിന്ന് വിദ്യാരണ്യ സ്വാമി കൊണ്ടുവന്നാണ്. ശങ്കരാചാര്യ ഈ രണ്ട് കാര്യം ഭാഷ്യത്തിലുള്ളവരടത്തും പറയുന്നു. പിന്നെ ശങ്കരാചാര്യ എന്താ പറയുന്നതെന്നുള്ള ഭാഷ്യകാരൻ, ഭാഷ്യകാരൻ പറയുന്നത് നിങ്ങൾ ആധ്യാത്മികമായ മാർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രാഥമികമായ കുറെ യോഗ്യതകൾ വേണം, എന്നാലും മുന്നോട്ട് പോകാൻ പറ്റും. പെട്ടെന്ന് ചാടി ഇറങ്ങിയാൽ പോകാൻ പറ്റില്ല. എന്തൊക്കെയാണ് യോഗ്യത? ഒന്ന്, നിത്യാനിത്യ വസ്തു വിവേകം. ഈ പറയുന്നത് ഇന്നത്തെ മനുഷ്യനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മളുദ്ദേശിച്ചാണ് പറഞ്ഞത്. പണ്ടത്തെ വൈദികന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞ, അന്ന് കണ്ട മനുഷ്യരെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അന്നത്തെ ആ മനുഷ്യരെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അന്നത്തെ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മനുഷ്യരെന്ന് പറയുമ്പോൾ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞു? മുഖ്യമായിട്ടും ബ്രാഹ്മണരെ ഉദ്ദേശിച്ച് പറഞ്ഞു. നിത്യ അനിത്യ വസ്തു വിവേകം വേണം എന്ന് വെച്ചാൽ നിത്യം എന്താണ് അനിത്യം എന്താണെന്ന് അറിയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു തമാശ പോലെ തോന്നി, ഇതെന്തറിവാണ് നിത്യം ഏത് അനിത്യം ഏത്. ഇതൊക്കെ ആ കാലത്തുള്ള മനുഷ്യരോട് പറഞ്ഞു എന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടോ? കാണാതെ പഠിച്ചിട്ട് നിത്യാനിത്യ വസ്തു എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നടക്കും, എന്താണെന്നൊരു പിടിയും കിട്ടത്തില്ല. അന്ന് പറഞ്ഞാൽ എന്താണോ അനിത്യം എന്താണെന്ന് തിരിച്ചറിയണം, അതായത് സ്വർഗം അനിത്യമാണെന്നറിയണം. സ്വർഗത്തിൽ പോയാലും തിരിച്ചു വരും, ക്ഷീണയും പുണ്യം പടുത്തി ലോകം വിശ്വസിക്കും. ഇതാണ് അന്ന് പറഞ്ഞത്. സ്വർഗം അനിത്യമാണെന്നറിയണം. സ്വർഗം അനിത്യമാണെന്ന് പറഞ്ഞാൽ സ്വർഗം അനിത്യമാണെങ്കിൽ അവിടെ പോയിട്ട് തിരിച്ച് വീണ്ടും വരേണ്ടി വന്നാൽ വീണ്ടും സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരും. അപ്പോ ജന്മങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടു നീണ്ടു പോകും. അപ്പൊ ഇവിടെ ജീവിക്കേണ്ടി വരും തുടർച്ചയായിട്ട്. ഇവിടെ ജീവിക്കേണ്ടി വരുമ്പോൾ ഒരുപാട് സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കേണ്ടി വരും, ടെൻഷനാണ്. അപ്പൊ അനിത്യം എന്താണെന്ന് തിരിച്ചറിയണം സ്വർഗം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ ആഗ്രഹം വെച്ചൊരു പ്രവൃത്തി ചെയ്യരുത്. അപ്പൊ അതാണ് അവരോട് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ സ്വർഗത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അക്കാലത്തെ മനുഷ്യർ, അവരോട് പറയുകയാണ്. അത് ആയിരം വർഷങ്ങൾ മുമ്പാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. അതിനുമുമ്പേ ഈ കാഴ്ചപ്പാടുണ്ട്. 2500 വർഷം മുമ്പേ മനുഷ്യൻ എപ്പോഴാണോ സ്വർഗം എന്ന് പറയുന്ന ഈ തട്ടിപ്പ് ആരംഭിച്ചത്, അന്നു പോലെ ഇതിനെതിരായിട്ടുള്ള ചിന്തയുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് സ്വർഗത്തിൽ പോയാലും അവിടെ സ്ഥിരമായി ഇരിക്കുമെന്നെന്താ അവരെ പ്രതീക്ഷിച്ചു വന്നാൽ വീണ്ടും ഇതൊക്കെ ചെയ്യണ്ടേ? സ്വർഗത്തിന് വേണ്ടി അവർ പ്രധാനമായും ചെയ്യുന്നത് എന്താണ്? യാഗങ്ങളും ഹോമങ്ങളും, പ്രാണികളൊക്കെ കൊല്ലുക. അതുകൊണ്ട് പ്രധാനമായും വൈദിക ബ്രാഹ്മണരോടാണ് പറഞ്ഞത്, നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട. പിന്നെ അത് മാത്രമാണ് എന്നുകൂടെ പറഞ്ഞു. ഈ ലോകത്ത് മനുഷ്യൻ ഓരോന്നും നേടിയെടുക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. പഴയ കാലത്ത് അത് പ്രത്യേകം മനസ്സിലാവും. ഈ ലോകത്ത് എന്തെങ്കിലും നേടാൻ വേണ്ടി അവർ ചെയ്തിരുന്ന എന്താണ്? ഈ യാഗവും ഹോമവും തന്നെയാണ്. അതുകൂടെ മനസ്സിലാകും, ഈ വൈദിക ബ്രാഹ്മണര് ഈ ലോകത്ത് എന്തെങ്കിലും നേടാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് ഇന്നത്തെ പോലെ ബിസിനസ്സോ കൃഷിയോ അതൊന്നും അവർ ചെയ്തില്ല. ഈ ലോകത്ത് എന്തെങ്കിലും നേടാന്ന് വെച്ചാൽ അവർക്ക് പശു വേണം. പശു വേണമെങ്കിൽ അവരെന്ത് ചെയ്യും? അനിയാഗം ചെയ്യും. അന്നത്തെ ഏറ്റവും വലിയ സമ്പത്ത് പശുവാണ്. സ്വർണം വേണം, അവനെന്ത് ചെയ്യും? യാഗം ചെയ്യും. എന്തിന്? കുറച്ച് ഭൂമി വേണമെങ്കിൽ എന്ത് ചെയ്യും? ഗ്രാമകാമോ യജേത, ഗ്രാമം നിങ്ങൾക്ക് വേണം. ഗ്രാമം എന്ന് വെച്ചാൽ അന്നത്തെ ഭൂമി ഏക്കർ. അത് വേണമെങ്കിൽ അവ എന്ത് ചെയ്യും? ഇവന് ഈ ഒരു പണി അറിയാം, എന്താണ്? യാഗം ചെയ്യുക, സമ്പാദിക്കുക. മനസ്സിലായോ? ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യം പറയുന്നു. ഇനി ഇതോ എല്ലാം പോട്ടെ, അന്ന് ഏറ്റവും വലുതായി കണ്ടിരുന്നത് ആൺ സന്തതികളാണ്, പെണ്ണല്ല. ആൺ പുത്രകാമോ യജേത, മോൻ വേണമെങ്കിൽ എന്ത് വേണം? യാഗം ചെയ്യും. അത് സ്വയം അവന് വേണ്ടിയും ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യും. സ്വയം അവന് വേണ്ടി ചെയ്യുന്നത് കുറച്ച് സിമ്പിളായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു വലുതായിരിക്കും. നമ്മൾ ഗണപതി ഹോമം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, വളരെ സിമ്പിളായിട്ട്. മറ്റേ ചില ഹോമങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ് സുദർശന ഹോമം, അതൊക്കെ ഇത്തിരി സ്റ്റൈലായിട്ടാ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ചാർജ് കൂടുതലാണ്. ഇത് പണ്ട് നടന്നതെന്നും അത് അങ്ങനെ തുടർന്നു വരുന്നതാണ്. അപ്പൊ അന്ന് ഇഹലോകത്തിൽ എന്തെങ്കിലും സമ്പാദിക്കണമെങ്കിലും മനുഷ്യൻ ചേരുന്ന യാഗം തന്നെ, പരലോകത്തിൽ എന്തെങ്കിലും സമ്പാദിക്കണമെങ്കിലും ചേരുന്ന യാഗം. പിന്നെ ഈ യാഗം ചെയ്യുന്നവനെ സംബന്ധിച്ച് ഒരു നിർബന്ധമുള്ളത് അത് പറഞ്ഞു, ഇവൻ യാഗം ചെയ്യണമെങ്കിൽ ഇവൻ ആദ്യം വേദം പഠിക്കണം, ആദ്യം ഉപനയനം ചെയ്യണം, വേദം മനഃപ്പാഠം ചെയ്യണം, പിന്നെ ഈ കർമ്മകാണ്ഡമൊക്കെ കുറച്ച് പഠിക്കണം, കുറച്ച് മതി. ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഇവൻ ആ പ്രവൃത്തിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ, ഇപ്പൊ ഇന്ന് പറഞ്ഞില്ലേ പിന്നെ ആൾക്ക് ചാർജ് കിട്ടി, ചാർജ് കിട്ടണമെങ്കിൽ ആദ്യം എന്താവണം? സ്വാമിയാവണം, മെമ്പറാവണം, എന്താ ചാർജ് കിട്ടത്തില്ല. അതുപോലെ ഇവിടെ എന്ത് വേണം? ഇവൻ അങ്ങോട്ട് കർമ്മം ചെയ്ത് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ഇവൻ വിവാഹം കഴിക്കണം. അതാണ് അതിന്റെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. അത് അന്ന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ചെറിയ ചോദ്യം, സന്യാസിക്ക് ഇതൊക്കെ ചെയ്യാമോ? പാടില്ല. അന്നത്തെ നിയമമനുസരിച്ച് ഇതൊക്കെ ഉപേക്ഷിച്ചവനാണ് ആര്? അന്നത്തെ നിയമമാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ അല്ല. ഗുരുദേവൻ പറഞ്ഞ നിയമമായിട്ട് ഇപ്പൊ ചിന്തിക്കരുത്, ബന്ധപ്പെടുത്തരുത്. പഴയ നിയമം പറയും. അപ്പോ ഭാര്യ സമേതനായിരുന്നിട്ടാണ് യാഗം ചെയ്യേണ്ടത്. അതാണ് കാഞ്ചന സീത എന്ന് കേട്ടിട്ടുണ്ടോ കഥ? കാഞ്ചന സീത എന്താ? കാഞ്ചന സീത, ആ നാടകം എങ്ങനെ സംഭവിച്ചതെന്നറിയാം. രാമൻ യാഗം ചെയ്യണം, സീത ഉപേക്ഷിച്ച് ഭാര്യയില്ലാതെ എന്താണ് യാഗം ചെയ്യാൻ പറ്റില്ല. അപ്പൊ സീതയെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പം രാമന് വലുതായ കുറ്റബോധം ഉണ്ടായി, ചെയ്തത് തെറ്റാണ്, സീത ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നറിയാം. രാമന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാണ് സീത ഭരിക്കാതെ. അപ്പൊ പിന്നീട് അത് തിരിച്ചറിയുന്നു, നമുക്ക് അങ്ങനെയാണല്ലോ, ബുദ്ധി വൈകിയാണല്ലോ വരുന്നത്. രാമനും അതുപോലെ. അപ്പോ പിന്നെ രാമന് വലിയ സങ്കടവും പശ്ചാത്തോപവുമാണ്. പക്ഷെ യാഗം ചെയ്യണം, എന്തുകൊണ്ട് യാഗം ചെയ്യണം? ഈ പുരോഹിതന്മാരിൽ നിന്ന് കുട്ടി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. യാഗം ചെയ്താലേ അവർക്ക് ദക്ഷിണ കിട്ടും, വേറെ ഒന്നുമില്ല. യാഗം ചെയ്യിച്ചേ അവരടങ്ങും. പക്ഷെ യാഗം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഭാര്യ വേണം. യാഗത്തിൽ ആദ്യാവേക്ഷണം എന്നൊക്കെ പറഞ്ഞ ചില കർമ്മങ്ങളുണ്ട്, അത് ഭാര്യ ചെയ്യേണ്ടത്. നിസ്സാരമായ കാര്യങ്ങളാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഇപ്പോ ഒരു വീട്ടിലെ ഗ്രഹനാഥന് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു നല്ല ഒരു വീടാണ് എങ്കിൽ അവിടെ ഭാര്യയുടെ സപ്പോർട്ടിലൂടെ വേണം. ഭാര്യയുടെ സപ്പോർട്ടില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഭർത്താവ് ഒരു കാര്യത്തിനൊന്നും ഭാര്യ പറയുന്നത് നിങ്ങളെന്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചാലോ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പുരോഹിതന്മാരുടെ സ്വതന്ത്രം അവരെന്ത് ചെയ്തു പറഞ്ഞു, യാഗമൊക്കെ ചെയ്യേണ്ട ഭർത്താവില്ല, പക്ഷെ ഭാര്യയ്ക്ക് ഒരു റോളുണ്ട് അതിനകത്ത്, ഒരു ചെറിയ റോളുകൾ. ഇപ്പം ഭാര്യയ്ക്ക് തടുക്കാൻ പറ്റില്ല, ഭർത്താവ് പറയും നമ്മൾ രണ്ടിനും കൂടെ ചെയ്യും, ഞാനും നീ കൂടെയാണ് ചെയ്യുന്നത്, അപ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെന്ന് പറയുമ്പം കൊള്ളാമല്ലോ. ഇന്ന് ഭാര്യയും ഭർത്താക്കന്മാരും ഒരുമിച്ച് പണിക്ക് പോകാറുണ്ട്, ഉദ്യോഗത്തിന് പോകാറുണ്ട്. അതുപോലെ രണ്ടുപേരും കൂടെ പോയി സമ്പാദിക്കാമെന്ന് രണ്ടുപേർക്ക് ഉത്സാഹം വരും. ഇപ്പം ഭർത്താവ് ഭാര്യയോട് പറയണം നീ പണിക്ക് പോകണ്ട ഞാൻ മാത്രം പോകാന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പൊതുവെ എനിക്ക് സമ്പാദിക്കണമെന്ന് തോന്നി. പണ്ടും അങ്ങനെയായിരുന്നു. അത് മാത്രമല്ല അന്ന് ഇവരുണ്ടാക്കിയ ഒരു തട്ടിത്തന്നു പറഞ്ഞു ഭർത്താവ് ചെയ്തു കഴിഞ്ഞാൽ അത്രയൊന്നും ഭാര്യയ്ക്കല്ല, ഒരു ശകലം ചെയ്താൽ മതി. പക്ഷെ ഈ ഭർത്താവ് ചെയ്യുന്ന പുണ്യത്തിന്റെ പകുതി ആർക്ക് കിട്ടുന്നു? ഭാര്യയ്ക്ക് കിട്ടും. അപ്പോ കിട്ടുന്നതിൽ പാതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭാര്യ പറയോ നിങ്ങൾ ചെയ്യണ്ടെന്ന്? ഈ തട്ടിപ്പ് എത്ര ആസൂത്രിതമായിട്ടാണെന്ന് അതുകൊണ്ടാണ് ധർമ്മപത്നി എന്ന് പറയുന്നത്. ഭർത്താവിന്റെ ധർമ്മം പുണ്യത്തിന്റെ പകുതി എന്താണ് പങ്കുപറ്റുന്നവളാണ് പേര് വന്ന എന്താണ് ധർമ്മപത്നി. അടിമുടി മൊത്തം തട്ടിപ്പാണ്. ഏത് യാക്ഷ സംസ്കാരം എന്ന് പറയും. അപ്പോ ഈ സ്ത്രീകളൊക്കെ സ്ത്രീയുടെ പുരുഷന്മാരെ ഇത്ര വൃത്തിയാക്കിയിരുന്നു. അപ്പോ ഭർത്താവിന്റെ കൂടെ നിന്ന് എന്ത് ചെയ്യും? ഭാര്യയും എന്തെങ്കിലും ചെയ്യും. അവർക്ക് ചെയ്യാൻ വല്ലതായിട്ടൊന്നുമില്ല, കാരണം അവർക്ക് വേഗം പഠിക്കാൻ പാടില്ല, മെയിൻ വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലേ? ഇപ്പൊ വീട്ടിൽ തന്നെ അച്ഛൻ പ്രധാനമായ കാര്യങ്ങളൊക്കെ ചെയ്യും, അമ്മ മുറ്റം നോക്കുക, തുണി കഴുകുക, അല്ലേ, അടുക്കളയിൽ പാകം ചെയ്യുക, കരിയും പുകയും കൊടുക്കുക, പിന്നെ പ്രസവിക്കുക, ഇങ്ങനെയുള്ള ചീപ്പ് പരിപാടികളാണ് ആർക്ക്? അമ്മമാർക്ക്. അച്ഛനെന്താണ്? ഉമ്മറത്ത് കസേരയിരുന്ന് പത്രം വായിക്കുക, കൂടിയ ജോലിയിടാണ്. നമ്മളെ കേട്ടിട്ടുണ്ട് വളർന്നു ഇന്നതൊക്കെ മാറി. ഇന്ന് പറയും താൻ പാടെ അടുക്കളയിൽ ഒന്ന് പണി ചെയ്യുക, 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്, രണ്ടും കൂടെ അടുക്കളയിൽ കയറിയാലേ പാകം നടക്കത്തുള്ളൂ. പണ്ടിങ്ങനെ ആയിരുന്നില്ല. അപ്പം ഭാര്യയും കൂടെ സഹകരിപ്പിച്ച് ഈ പണി ചെയ്യിക്കാൻ വേണ്ടി ഭാര്യാ സമേതനായേ ഭർത്താവ് യാഗം ചെയ്യാവുന്നൊരു നിയമം അവരുണ്ടാക്കി വെച്ചു. വളരെ ഈ കുതന്ത്രം എന്ന് പറയുന്നത് വളരെ മനഃശാസ്ത്രപരമായിട്ടും വളരെ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടും അവരെ ആസൂത്രണം ചെയ്യുന്നു. ഒരു ദിവസം കൊണ്ട് സംഭവിച്ച നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇന്നും നമ്മുടെ ഇന്ത്യൻ മനസ്സിന് വേട്ടയാടുന്ന കുതന്ത്രങ്ങളാണ്. എന്നിട്ട് ആൾക്കാർ ഇതൊക്കെ എന്തോ ഭയങ്കര ആചാരമാണ് പുണ്യമാണെന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കും. ബോധമില്ലാത്ത കഴുതകൾ, അതായത് എന്താ പറയാ, ഇതും തിരിച്ചറിയാൻ വയ്യ. ആരെങ്കിലും ഇത് പറയണ്ടേ? ഇങ്ങനെ ഒരു തട്ടിപ്പ് കിടന്നുകൊണ്ട് ഇവര് രാമനോട് പറഞ്ഞ് യാഗം ചെയ്യണം. രാമനാണെങ്കിലോ ഭാര്യയില്ല, രാമെങ്ങനെ ഭാര്യയില്ല എങ്ങനെ ഞാൻ രാമനാണെങ്കിൽ കെട്ടിത്തൂക്കി അത് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒറ്റ വാശി. എന്തുകൊണ്ട്? ഭാര്യയെ കാട്ടിക്കൊണ്ട് കളഞ്ഞതിന്റെ കുറ്റബോധം. ഇത് രാമായണത്തിൽ ഉള്ളത് തന്നെ ഞാൻ പറയുന്നു, ഞാൻ അതിന് കൂട്ടിച്ചേർക്കുന്നു. അവസാനം എവരെയെന്നും വിചാരിച്ചു, എവർക്കിനി രാമൻ കെട്ടിയാലും കൊള്ളാം, കെട്ടിയില്ലെങ്കിലും കൊള്ളാം, അവർക്ക് എന്ത് വേണം? യാഗം വേണം. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു സീതയുടെ പ്രതിമ ഉണ്ടാക്കി വയ്ക്കുക യാഗശാലയിൽ. സാധാരണ പത്നിക്ക് ഇരിക്കാനൊരു ചേറുണ്ട്, ആ ചേറിനെന്ത് ചെയ്യണം? സീതയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് യാഗം ചെയ്യുക. ആദ്യാപേക്ഷണമൊക്കെ വരുമ്പോഴത്തേക്ക് ആ പ്രതിമയുടെ മുമ്പ് കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, നോക്കും, നെയ്യിൽ ഉറുമ്പുണ്ടോന്ന് നോക്കുന്നതാണ്. അതൊക്കെ ആ പ്രതിമ നോക്കിക്കോളൂ, അത് മതി. ഏതിനും ഇതാണ് മുട്ടിയ പക്ഷം വച്ചോലും തന്നെ ദർഭം കൊണ്ടാണ് ചെയ്യേണ്ടത്. ദർഭ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? കച്ചിയായാലും മതി. അതൊക്കെ അപ്പോഴും ഇതാണ് ഗുരുദേവൻ തന്നെ ഒരു പ്രമാണം ഉണ്ടാക്കിയില്ലേ, പനസസ്യ ഇന്ധനം ശുക്ലം കലവും ശ്രേയപ്രകീർത്തയെ. കേട്ടിട്ടുണ്ട്? പനസസ്യ ഇന്ധനം ശുക്ലം കലവും ശ്രേയപ്രകീർത്തയെ. കേട്ടിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ട്, സർവസ്ഥലത്തും. പണ്ട് ഇവിടെ ഒരു ഇവിടെ വൈദിക കർമ്മങ്ങളൊക്കെ തുടങ്ങി, ഒരു അതിന് എന്താണ്, അങ്ങനെയാണ് വൈദിക മഠം അവിടെ ഉണ്ടാക്കിയത്. അന്ന് കാശിയിലൊക്കെ പോയി പഠിച്ചു വന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആരാണ്? അത് പറയത്തില്ല. ആ ശങ്കരം വരുത്തി ഇദ്ദേഹമാണ് ഇതിന്റെയൊക്കെ ചാർജ്. ഇദ്ദേഹം കൂടി ചന്ദ്രമൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം കൂടെ ഇരുന്നോ പഠിച്ചതാണ്. ഇത് കാശി പോയി അതൊക്കെ ശരി തന്നെയാണ്. പിന്നെ ഇദ്ദേഹം കാശി പോയെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇദ്ദേഹം ചെയ്ത തന്ത്രമൊക്കെ കേരളത്തിലെ തന്ത്രമാണ്, കാശിയിലെ തന്ത്രമാണ്. കാശിയിലെ ഈ തന്ത്രം അത് പ്രത്യേകം പഠിച്ചു. സത്യനാരായണ സ്വാമി പ്രസംഗിക്കുന്ന ഇദ്ദേഹം കാശിയുടെ മഹാമണ്ഡലം അവിടെയുള്ള എല്ലാ ബ്രാഹ്മണരെയും പഠിപ്പിച്ച് ഇദ്ദേഹം ആനയാണ് കേരയാണ് കോക്കാണ് ഉയരങ്ങാണ് പറയും പറയും എന്ന് കേട്ട് നിങ്ങൾ വരണ്ടു പോരുത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ അവിടെ പോയതൊക്കെ അന്വേഷിച്ചാണ്. അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചില്ല. കാശി പോയത് ശരിയാണ്, അവിടെ താമസിച്ചത് ശരിയാണ്. ഇദ്ദേഹം ചെയ്ത് കേരളത്തിലെ തന്ത്രമാണ്, അത് കാശിയിലുള്ളവർക്കൊന്നും അറിയത്തില്ല. കാശി പോയത് ശരിയാണ്. അദ്ദേഹം താമസിച്ച മഠം പോയി, ഞാൻ അവിടെ പോയി. അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ഒരു കൃഷ്ണാനന്ദ ഉണ്ടായിരുന്നു. ഞാൻ കാശി പോയപ്പോ തന്നെ ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹം ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കുറച്ച് സംസാരിക്കുക ചെയ്തു. അപ്പോ ഞാൻ ശിവേരി എന്നാണ് വന്നതെന്നും പഠിക്കാനാണ് വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ ഒഴിവാക്കി. ആര്? കൃഷ്ണാനന്ദ സ്വാമി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവേരി എന്ന് വന്ന ഒരാളെ ഇദ്ദേഹം അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈഴവനാണെന്നുള്ളത് എല്ലാവരും അറിയും. ശിവേരി ഈഴവരല്ലേ ചെല്ലത്തുള്ളത്. ഞാൻ ശരി നമസ്കാരം പറഞ്ഞാൽ പോയി. ഞാൻ എന്റെ ജീവിതത്തിൽ ആ സാധനം കൈകൊണ്ട് കൊടുത്തിട്ടില്ല. അതേ സന്യാസി. അദ്ദേഹം ഒരു സ്കൂളിന്റെ വലിയ ചുമതല, കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു കൃഷ്ണാനന്ദ സ്വാമി. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ശിക്ഷന വളരെ വയസ്സായിട്ട് 90 വയസ്സാണ് ഞാൻ കാണുമ്പോൾ. എന്നാലും ഇദ്ദേഹം സ്ഥാനമൊന്നും മറ്റില്ല. ഞാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സമാധി. ശിവരി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറി. അപ്പൊ എനിക്ക് രോഗം പിടി. അപ്പൊ എന്നെ കൊണ്ടുപോയി ഒരു വേറൊരു സ്വാമി ഉണ്ടാകും. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇല്ല സംഗതി, നിങ്ങൾ ശിവരി തന്നെ വന്നു. ശിവരി എന്ന് പറയണ്ടായിരുന്നു. ശിവരി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാരണം. അപ്പൊ അദ്ദേഹം ശിവരിയിലാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോയത് ശിവേരി എന്നാണ്. അതുപോട്ടെ. അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ അദ്ദേഹം കുമാരനാശാന് ഇദ്ദേഹമായിട്ട് എന്താണ് വഴക്കായി. കാരണം ഗുരുദേവനെ ഒരു കണ്ടിയോ മന്ദ എന്തോ കിടക്കുകയോ ഇദ്ദേഹം പറഞ്ഞാൽ തീരത്ത് തുടർന്നോ ശാസ്ത്രം അനുസരിച്ച് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടുത്തെ കഥകളാണ്. ഗുരുദേവൻ തൊട്ട് കഴിഞ്ഞാൽ ശിക്ഷ്യം പറയും തീരത്ത് തുടർന്നോ. ഇതൊക്കെ വെറുതെ വെറുതെ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആൾക്കാരൊന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം പറഞ്ഞു ഹോമം നടത്തുന്നിടത്ത് പ്ലാവിന്റെ കാതലെ ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുദേവൻ അപ്പൊ ഉണ്ടാക്കിയ ഒരു ശ്ലോകമാണ്. അപ്പൊ അയാളുടെ മുമ്പ് വെച്ച് എന്താണ് പനസ് ഇന്ധനം ശുക്ലം. പനസ് വന്നിട്ട് പ്ലാവ്, അതിന്റെ വിറക്, ഇന്ധനം വന്നിട്ട് വിറക്, അത് വെളുത്തത് എന്ന് വെച്ചാൽ കാതൽ അല്ലാത്ത വെള്ളം, അതിനാണ് ശുക്ലം എന്ന് പറയും. അപ്പൊ ഗുരുവിന്റെ ഒരു ഭാഷയാണ്. കടുവ് ശ്രേയപ്രകീർത്തയെ, കലികാലത്ത് അതാണ് ഏറ്റവും ശ്രേയസ്, വെള്ളയാണ് എന്നുണ്ടല്ലോ ശാസ്ത്രം എന്ന് പറയും. മനസ്സിലായ പ്ലാവിന്റെ വെള്ള കരികാലത്ത്, ഇത് കരികാലം ഇല്ലേ, മറ്റത് കൊണ്ട് സത്യയോഗത്തിൽ എഴുതിയാണ് കാതൽ എന്ന് ശാസ്ത്രത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ഈ നല്ല പ്ലാവുകളെല്ലാം വെട്ടി വെട്ടിക്കളയേണ്ട കാര്യമില്ല. ചക്ക കായ്ക്കുന്ന പ്ലാവുകളൊന്നും വെള്ളയുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആചാരങ്ങൾ അർത്ഥശൂന്യമായി അനുഷ്ഠിക്കുക. ഈ കാതല് ഉപയോഗിക്കണം, വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ആ അതുകൊണ്ടാണ് വെള്ളയില് ചിലപ്പോൾ പ്രാണികളിരിക്കും, കാതലിരിക്കത്തില്ല. അതുകൊണ്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഞാനിപ്പോ കീറി വെയിലത്തിട്ട് കഴിഞ്ഞാൽ പ്രാണിയൊക്കെ ചത്തോളൂ, പിന്നെ വെള്ളം എടുത്ത് ഉപയോഗിക്കാം. പിന്നെ കാതിൽ കത്തുന്നത് പോലെ വെള്ളം കത്തത്തില്ല, അത് കുറച്ച് ഈർപ്പൊക്കെ ഇരിക്കും. അതൊക്കെ കൊണ്ടാണ് പണ്ടങ്ങനെ പറഞ്ഞത്. അപ്പോ ഇനി രാമന്റെ കഥയിലേക്ക് വരാം. അപ്പൊ രാമനോട് അവരെല്ലാരും കൂടെ പറഞ്ഞ് യാഗം ചെയ്യണം. അപ്പോ എന്താണ്, അതാണ് മുട്ടിപക്ഷം വെക്കുമല്ലോ. എന്തായാലും വേറെ ഭാര്യയെ കിട്ടുന്നില്ല, ഞാൻ ഇനി വേറെ ഒരു പെണ്ണ് കിട്ടുന്ന പ്രശ്നമേ ഇല്ല. എന്താണോ എന്തായാലും നിയമപരമായി ഡൈവോഴ്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതും ചെയ്തിട്ടില്ല. വെറുതെ കാട്ടി പറഞ്ഞു വിട്ടാണ്, അനിയൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ട് കളയാൻ പറഞ്ഞു കളഞ്ഞു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇടപാടൊന്നുമില്ല. പക്ഷെ വിട്ടുപോകും തോന്നുന്നു, കാരണം രാമൻ സീത അത്രയും സ്നേഹിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ എന്ത് ചെയ്തു, ആൾക്കാർ പറയുന്നതായിട്ട് പെട്ടെന്ന് മനസ്സിലായിപ്പോയി, കൊണ്ട് കളയാൻ പറഞ്ഞു. അതിന് പറയുന്നതിന് രാമൻ രാമായണത്തിൽ പറയുന്ന ഒരേ ഒരു ന്യായമേ ഉള്ളൂ. എന്താണ് പറയുന്നത്? എന്താ ബാഹുബലി സിനിമ ഉണ്ടോ? ഉണ്ടായിരുന്നു, ആരും കണ്ടില്ല? കണ്ട ഒന്നായാലും ശരി. അത് മറ്റേ അതിന്റെ വില്ലൻ, വില്ലന്റെ അച്ഛൻ ഒരാളുണ്ട് എപ്പോഴും വെള്ളം അടിക്കുന്നവർ, അയാള് പറയും എന്റെ മോൻ, അയാളാണ് മോനെ വഷളാക്കുന്നത്, എന്റെ മോൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും ഇങ്ങനെ, എന്റെ മോൻ നെഞ്ചത്തെടുത്ത് നെഞ്ചത്തെടുത്ത് പറഞ്ഞോണ്ടിരിക്കും. അപ്പോ രാമൻ എന്റെ ഇത് എപ്പോഴും പറയുന്ന എന്താണ്, എന്റെ കീർത്തി, എന്റെ കീർത്തിക്ക് കളങ്കം വരാൻ പാടും. സീത സീത രാവണന്റെ കൊട്ടാരത്തിൽ പോയി താമസിച്ചു. അപ്പൊ ജനങ്ങള് പറയുന്നു, ചാരന്മാരെന്ന് പറഞ്ഞു, ജനങ്ങളിങ്ങനെയൊക്കെ പറയും, വേറെത്തന്റെ കൊട്ടാരത്തിൽ പോയിരുന്ന ഒരു സ്ത്രീയെ ഭാര്യയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ രാമൻ പറയണം, അയ്യോ എന്റെ കീർത്തി പോയി. രാമന് കീർത്തിക്കാണ് ആഗ്രഹം, വേറെ ഒന്നും വേണ്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ ഈ എന്താണോ ഭക്ഷ്യ സംസ്കാരവാദികളും മനോവാദികളൊക്കെ പറയും അത് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്, ലോകത്തിന് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ് സീതയെ ഉപേക്ഷിച്ചത്, രാമൻ അങ്ങനെ ചെയ്താൽ ജനങ്ങൾ പ്രജകൾ അതുപോലെ, ഇങ്ങനെയൊന്നും രാമായണത്തിയില്ല. ഇത് പറയുന്ന മുഴുവൻ പൊട്ടത്തരമാണ്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. രാമായണത്തിൽ രാമൻ എന്താ പറയുന്നത്, എന്റെ നേർത്തി, എന്റെ നേർത്തി അത് നശിച്ചു, അതുകൊണ്ട് എന്റെ കീർത്തിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ആരെങ്കിലും ഈ ലോകത്ത് പേരെടുക്കാൻ വേണ്ടി ഭാര്യ ഉപേക്ഷിക്കും? എന്നാലോചിച്ച് നോക്കി, പേരെടുക്കാൻ വേണ്ടി ആരെങ്കിലും ഭാര്യ ഉപേക്ഷിക്കും? അതാണ് പറ്റിയത്. പക്ഷേ അത് ചെയ്തു രാമനും ഒരാവേശത്തിൽ പേര് കിട്ടും. പക്ഷെ സീതയോടുള്ള സ്നേഹം രാമനിലുണ്ട്. അപ്പൊ ഭയങ്കര കുറ്റബോധം വന്നു, അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താണ് യാഗം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കുക, അത് രാമസമ്മതം. പിന്നെ അവര് അവിടെ ഞാൻ കണ്ട് ബുദ്ധി പൗരോഹിത്യ ബുദ്ധി നോക്കണം. ആ പ്രതിമ എന്ന് പറയുന്നത് തനിത്തംഗം കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം രാമനെ സംബന്ധിച്ച് സീത എന്ന് പറയുന്നത് തനിത്തംഗമാണ്. അതുകൊണ്ട് ഈ പ്രതിമ എന്തെങ്കിലും ഉണ്ടാക്കണം, ഒട്ടും ചെമ്പ് ചേർക്കാത്ത നല്ല തങ്കത്തിൽ ആ പ്രതിമ ഉണ്ടാക്കിയതിന് ശേഷം യാഗം പൂർണ്ണമാകുമ്പോഴത്തേക്ക് ആ തങ്കം അടുത്ത് എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് തരണം. എങ്ങനെയുണ്ട് ബുദ്ധി, മനുഷ്യനെ എങ്ങനെ ബുദ്ധിയാക്കി? ഇതാണ് ആക്ഷസംസ്കാരം, ഇത്തരം തട്ടിപ്പുകൾ. രാമൻ സംബന്ധിച്ചു, രാമന് പ്രാമാണിക്കപ്പോ എന്താണ്, ഞാൻ ഈ ഞാൻ പശുവിന് വേണ്ടി എന്താണ് ബ്രാഹ്മണർക്ക് വേണ്ടിയും സീതയോട് പറയണം, നിന്നെ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് കളയും എന്നാണ് ചോദിച്ചിരുന്നത്. ഇതൊന്നും രാമൻ പറയുന്നൊന്നുമില്ല, ഓരോരുത്തർ ഇതൊക്കെ എഴുതിക്കയറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇനി വടക്കേ ഇന്ത്യയിലെല്ലാം നടന്നിട്ട് എന്താണ് പശുവിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യനെയൊക്കെ തല്ലിക്കൊല്ലുന്നു. ഇതൊക്കെ എഴുതി വെച്ചുകൊണ്ടാണ്, ഇതൊക്കെ ജനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യും, ഇന്നും ജനങ്ങളുടെ മനസ്സിരിക്കുകയാണ്. ഇപ്പൊ രാമൻ പറയുന്നു പശുവിന് വേണ്ടി ആർക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണന് വേണ്ടി ഞാൻ നിന്നെപ്പോലെ ഉപേക്ഷിക്കും. ഏറ്റവും പ്രിയപ്പെട്ട പറയുന്നു, എനിക്ക് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ, പക്ഷെ തന്നെ ഞാൻ ഉപേക്ഷിക്കും. ഇത് മനുഷ്യന്റെ തലയിൽ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ആരെങ്കിലും പശുവിനെ കൊന്നു കഴിഞ്ഞാൽ രാമൻ പോലും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ആൾക്കാർ സഹിക്കും. അത് മറ്റൊരു തട്ടിപ്പും, പശുവിന്റെ പേരിൽ മനുഷ്യന്റെ. ഇതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയമാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നൂർ ശർമ്മയ്ക്ക് പറ്റിയതുപോലാവും. അത് സംഭവിക്കും. തട്ടിപ്പാണെന്ന് മനുഷ്യൻ തിരിച്ചറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു? അവസാനം ഈ ഒരു അഗ്രിമെന്റിൽ യാഗം നടത്തി. എന്തിന്? അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്നത്? യാഗം നടത്തണമെങ്കിൽ ഭാര്യ വേണം. ചത്തുപോയാൽ പ്രതിമ വെച്ചാലും ഇല്ലെങ്കിൽ വീണ്ടും വിവാഹം കഴിക്കുന്നു. എന്തായാലും പുരോഹിതൻ ഉണ്ടാവുന്നത് സ്വർണ പ്രതിമയാണെങ്കിൽ പുരോഹിതന് കോളെടുക്കും. അപ്പോ അന്നൊരു നിയമം വന്നു. എന്താണ്? അപ്പോ പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ യാഗം ചെയ്യുന്നു, അത് ചെയ്യണ്ട. അതിന്റെ വിരക്തി, അത് ചെയ്യണ്ട, അതൊന്നും നിത്യമല്ല. പിന്നെ ഇഹലോകത്തിനും എന്താണ്? യാഗമാണ് ചെയ്യുന്നത്. ഇഹലോകത്തിലെ സുഖങ്ങൾക്ക് വേണ്ടിയും എന്താണ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. കല്യാണം കഴിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ട്? യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെന്തെന്നല്ല. കല്യാണം കഴിക്കുന്നത് യാഗം ചെയ്യും. ഇനി കല്യാണം കഴിച്ച് പുത്രൻ ഉണ്ടാവണമെങ്കിൽ യാഗം ചെയ്തേ വേണ്ട. അല്ലെങ്കിൽ ചിലപ്പോൾ ജനിക്കുന്ന പുത്രിയായിപ്പോ, അത് തെറ്റാതിരിക്കാൻ എന്ത് വേണം? യാഗം ചെയ്തേ വേണ്ട. അപ്പൊ ഈ വിവാഹം കഴിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ട്? യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യുക, അതും വേണ്ട, വിവാഹവും വേണ്ട, അതാണ് സന്യാസം വന്നത്. അങ്ങനെയാണ് സന്യാസം. അല്ല, നിങ്ങൾ വിചാരിക്കുന്നവർ ഓടി ശിവരിലേക്ക് വന്ന് ഇളമുട്ട അടിച്ച് കാവ്യം കൊടുത്തല്ല, അതല്ല സന്യാസം. യാഗം, വിവാഹം കഴിച്ചാലേ ഒരാൾക്ക് യാഗം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് യാഗത്തെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? വിവാഹത്തെ ഒഴിവാക്കണം. അപ്പോ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കണം. അതാണ് വിരക്തി. ഇഹ അമുത്ര ഫലഭോഗ വിരാഗം. ഇഹ, ഇവിടെ ഈ ലോകത്തുള്ള സുഖങ്ങൾ, അതിന് വിരാഗം വേണം, വേണ്ടെന്ന് വയ്ക്കണം. മനസ്സിന് താല്പര്യമില്ലാതെ അമുത്ര പരലോകത്തിൽ ഉള്ള ഫലഭോഗങ്ങളിൽ, ഫലാനുഭവങ്ങളിൽ, പരത്തിലുള്ള സ്വർഗാനുഭവത്തിലും ഇവിടെയുള്ള എല്ലാ അനുഭവങ്ങളിലും വേണ്ട എന്ന് വയ്ക്കണം. വേണ്ട എന്ന് വയ്ക്കുമ്പോൾ എന്തുവരും? എല്ലാ തരത്തിലുള്ള ഈ വൈദികമായ കർമ്മങ്ങളും ഒഴിവാക്കും. വൈദികമായ കർമ്മത്തിന് വേണ്ട ഗാർഹസ്ഥ്യം അതും ഒഴിവാക്കും. അങ്ങനെയാണ് സന്യാസത്തിലേക്ക് ഒരാൾ വരുന്നത്. ഇതാര് പറയുന്നത്? ഭാഷ്യകാരം പറയുന്നതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം ഇതാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയൊന്ന് മനസ്സിലായി. ഇതിന്റെ പശ്ചാത്തലവും ഇതിന്റെ മറ്റ് ശാസ്ത്രഭാഗങ്ങളൊന്നും മനസ്സിലാക്കാതെ ആൾക്കാരൊന്നും പലതരത്തിൽ വ്യാഖ്യാനം. അപ്പൊ അത് ഒരാൾ ഒരുവനെ സന്യാസത്തിലെത്തി, അല്ലെങ്കിൽ അവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കും. കാരണം വിവാഹം കഴിച്ചാലേ കർമ്മം ചെയ്യാൻ പറ്റും. അപ്പൊ ബ്രഹ്മചാരിയായിരുന്നു ചെയ്യാന്നുള്ള ചെറിയ കർമ്മങ്ങളേ ഉള്ളൂ, നിത്യകർമ്മങ്ങളൊക്കെ പറ്റും, ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ സന്യാസമായി, കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ അവൻ എന്ത് ചെയ്യുന്നു? അവനിത് എന്ത് ചെയ്യുന്നു? മോക്ഷത്തിന് വേണ്ടി. അപ്പൊ മോക്ഷത്തിന് വേണ്ടി കർമ്മങ്ങളെല്ലാം വിടുക, അതാണ് ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ്. ഇതാണ് സംഗ്രഹം പറയുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുന്നു, അതിന് വലിയ പ്രാധാന്യമാണ്. ഇനി വരുന്ന ഏതൊക്കെയാണ്? സമാധി, ഷഡ്ക സമ്പത്തി, പിന്നെന്താണ്? മമക്ഷത്വം, പിന്നെ ഏതാണ്? നിത്യാനിത്യ വസ്തുവിവേകം. അതൊക്കെ അടുത്ത് പറയാം.